ഭാഷ്യം അധികരണം 11 സൂത്രം 31 അഥവാ നോപാസത്രൈവിദ്യ ആശ്രിതത്വാദിഹ തദ്യോഗാദ് ഇത്യസ്യ അയം അന്യോ അർത്ഥഃ. ഈ സൂത്രത്തിനെ പൂർവ ആചാര്യൻ വിശദീകരിച്ച രീതിയിലും വിശദീകരിക്കും. എന്താണോ ഇതിന്റെ മുഖ്യമായ താല്പര്യം അത് താൻ പറഞ്ഞു കഴിഞ്ഞു. അതെന്താണ്? അത് ജ്ഞേയമാണ്, ബ്രഹ്മം ജ്ഞേയമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മുക്തിജ്ഞാനം കൊണ്ടാണ്, അതാണ് മുഖ്യമായ അർത്ഥം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അത്? ധ്യാനം കൊണ്ടല്ല, അല്ലെങ്കിൽ ഉപാസന കൊണ്ടല്ല. അത് ആണ് മുഖ്യമായ സിദ്ധാന്തം. പക്ഷെ വേദത്തിൽ കർമ്മത്തെ അംഗീകരിച്ചിട്ടുണ്ട്, ഉപാസന അംഗീകരിച്ചിട്ടുണ്ട്, ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ കർമ്മം അങ്ങനെ ഒന്നില്ല, ഉപാസന അല്ലെങ്കിൽ ധ്യാനം അങ്ങനെ ഒന്നില്ല എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. വേദവിഹിതമായിട്ട് കർമ്മത്തെയും ഉപാസനയും എല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ചർച്ച അതല്ല. ഇവിടെ മുഖ്യമായി ചർച്ച ചെയ്യുന്ന മുക്തിയെ സംബന്ധിച്ചാണ്. മുക്തിക്ക് എന്താ വേണ്ടത്? ജ്ഞാനമാണോ അതോ ധ്യാനമാണോ എന്നാണ് പറയുന്നു. അതിന് ജ്ഞാനമാണ് വേണ്ടത്. ശരി, അത് അംഗീകരിക്കാം. ആ ജ്ഞാനത്തിന്റെ ഉപായം എന്താണ്? അത് പറയുന്നു, അത് ശ്രവണമാണ്, ധ്യാനമല്ല. അത് പ്രത്യേകം മനസ്സിലാകണം. ജ്ഞാനത്തിന്റെ ഉപായം എന്ന് പറയുന്നത് തത്വശ്രവണമാണ്. ഇപ്പോ മനന നിധ്യാസനങ്ങളെന്ന് പറഞ്ഞതോ അതും ജ്ഞാനത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷെ അത് ഉപാസനയല്ല. എന്നുവെച്ചാൽ ഇവിടെ ഉപാസന എന്ന് പറയുമ്പോൾ വേദത്തിൽ ഉപാസനകൾ പ്രത്യേകം വിധിച്ചിട്ടുണ്ട്, ചതുസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടത്. സമ്പദ് ഉപാസന, അധ്യാസരൂപത്തിലുള്ള ഉപാസന, ക്രിയാരൂപത്തിലുള്ള ഉപാസന, അതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. അപ്പോൾ ഉപാസന എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകം വിധിച്ചിരിക്കുന്ന ഉപാസനകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പ്രത്യേക ധ്യാന രീതികൾ അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിനെ ബ്രഹ്മമായി ഉപാസിക്കുക, മനസ്സിനെ ബ്രഹ്മമെന്ന് ധ്യാനിക്കുക. ഇത്തരത്തിലുള്ള ഉപാസനകളെയാണ് ഇവിടെ ഉപാസന എന്നുള്ളത് കൊണ്ട് ഗ്രഹിക്കേണ്ടത്. വേദവിഹിതമായ ഉപാസന, ആ ഉപാസന അല്ലെങ്കിൽ ധ്യാനം അല്ല ജ്ഞാനത്തിന് കാരണം. ജ്ഞാനത്തിന് സാക്ഷാത്കാരണമായിരിക്കുന്നു. ഉപാസന കൊണ്ട് ഫലങ്ങളുണ്ടാകും, അതിനെയും നിഷേധിക്കുന്നതിന് കാരണം വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മത്തിന് ഫലമുണ്ട്. അങ്ങനെയാണെങ്കിൽ വേദവിഹിതമായ ഉപാസനയ്ക്കും ഫലമുണ്ട്, അതൊന്നും നിഷേധിക്കുന്നില്ല. ഇവിടെ പറയുന്നത് മുക്തിക്ക് എന്താണ് കാരണം, അതാണ്. മുക്തിക്ക് കാരണമായിരിക്കുന്നത് ജ്ഞാനമാണ്. ശരി, ജ്ഞാനത്തിന് എന്താണ് ഉപായം? ആദ്യം അങ്ങനെയുള്ള ജ്ഞാനത്തിന് എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടോ? അവ പറയുന്നതാണ് അസ്മത് പ്രത്യേക വിഷയത്വ അപരോക്ഷത്വ പ്രത്യേകാത്മപ്രസിദ്ധേഹ. ആദ്യം പറഞ്ഞു അഹം എന്നുള്ള ബോധം അതുള്ളതുകൊണ്ട്, പിന്നെ ജ്ഞാനസ്വയം അപരോക്ഷമുള്ളതുകൊണ്ട് അത് ആന്തരികമായ സ്വരൂപമായി ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ബോധത്തിന് ഒരു ഉപായവും ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. അത് അപരോക്ഷമല്ലേ, പിന്നെ അതിനറിയാൻ എന്തിനാ ഉപായം എന്ന്? അതിനറിയാൻ എന്താ? ധ്യാനം ആവശ്യമില്ലെങ്കിൽ ശ്രവണവും ആവശ്യമില്ലല്ലോ, കാരണം അത് സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്. പിന്നെ അതിനറിയാൻ കഴിയില്ലെന്നും പറയുന്നു, അറിവിന് വിഷയമില്ലെന്നും പറയുന്നു. പറയുന്നു അത് ശരിയാണ്, അത് സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്, അതറിവിന് വിഷയമാകുന്നില്ല, അത് പ്രത്യേക സ്വരൂപമാണ്. പക്ഷെ എന്നാലും അതിനെ അറിയേണ്ടിയിരിക്കുന്നു, അറിയുന്നതിനുള്ള ഉപായമുണ്ട്. എന്താണത്? അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ ശ്രുതി വാക്യങ്ങൾ. അത് സ്വയം പ്രകാശിക്കുന്നതാണ്, പ്രത്യേക സ്വരൂപമാണെങ്കിൽ പിന്നെ എന്താ ഈ വാക്യങ്ങളെ കൊണ്ട് അറിയേണ്ടത്? പറയുന്നു അത് സ്വയം പ്രകാശമായിരിക്കുന്നു, പ്രത്യേക സ്വരൂപമായിരിക്കുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ അതിൻ്റെ വിശേഷമായ ജ്ഞാനത്തിന് വേണ്ടി, ഈ പറയുന്നതെല്ലാം അതിൻ്റെ വിശേഷ സ്വരൂപമാണ്. അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ് എന്ന തരത്തിലുള്ള വിശേഷമായ ജ്ഞാനത്തിന് വേണ്ടി ഉപായം ആവശ്യമാണ്. അതിനാണ് ഉപായം ആവശ്യമായി വരുന്നത്. ആത്മാ അപ്രസിദ്ധമായ ഒരു വസ്തുവല്ല, ബ്രഹ്മമാരും അറിയാത്ത ഒരു സാധനമല്ല, അതെന്ത് ചെയ്യുന്നു? സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്തുവരുന്നു? വിപരീത ജ്ഞാനം കൊണ്ട് അതോടൊപ്പം, അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമാർത്ഥ ജ്ഞാനമില്ല. എന്താണ് അതിൻ്റെ പരമാർത്ഥമായ സ്വരൂപം എന്നുള്ള അറിവില്ല. അപ്പോൾ ആ പരമാർത്ഥമായ ബോധത്തിന് ഉപായം ആവശ്യമാണ്. അതെന്താണ് ഉപായം എന്നുള്ളതാണ്. അത് ധ്യാനമാണോ അതോ ശ്രവണമാണോ? അതിവിടെ അദ്വൈതി പറയുന്ന എന്താണ്? അതിൻ്റെ ഉപായം എന്ന് പറയുന്നത് ഉപനിഷത് ശ്രവണമാണ്. മനുഷ്യ ശ്രവണം കൊണ്ട് എന്തുണ്ടാകുന്നു? ജ്ഞാനം. ജ്ഞാനം കൊണ്ട് മുക്തി. അല്ല, ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുമ്പോൾ ജ്ഞാനം സംഭവിച്ച്, ജ്ഞാനം ഒരാൾക്കുണ്ടായി, അത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും സംഭവിക്കുന്നതല്ല മുക്തി എന്ന് പറയുന്നു. അവിടെ പറഞ്ഞു എന്താണ്? കാര്യാന്തരം നാസ്തി. ജ്ഞാനം എന്നും മുക്തി എന്നും പറയുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നുമില്ല. ഒരാൾക്ക് ശ്രുതിയുടെ ശ്രവണം കൊണ്ട്, ഉപാസന കൊണ്ടല്ല, ശ്രവണം കൊണ്ട് ജ്ഞാനമുണ്ടായി, തൻ്റെ പരമാർത്ഥം എന്താണെന്നുള്ള ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുക്തിക്ക് അതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സമാധി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട്? മുക്തി എന്ന് പറയുന്നത് ശ്രുതി ബോധിപ്പിക്കുന്ന ആ പരമാർത്ഥ സ്വരൂപം തന്നെ, അതാണ് മുക്തി. അല്ലാതെ ആത്മാവിൽ നിന്ന് നിവർത്തിപ്പിക്കുന്നതോ ആത്മാവിൽ ആധേയമാക്കുന്നതോ അല്ല. എന്ന് വെച്ചാൽ അതിൽ നിന്ന് മാറ്റിവെക്കുന്ന എന്തെങ്കിലുമോ അല്ലെങ്കിൽ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതൊന്നോ അല്ല. അത് ഏതൊരു പരമാർത്ഥ സ്വരൂപത്തെയാണോ ശ്രുതി ബോധിപ്പിക്കുന്നത്, ആ പരമാർത്ഥ സ്വരൂപം തന്നെ മുക്തി. ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്തതാണ്. പക്ഷെ അത് ആണെങ്കിലും ഇവിടെ വിപരീ ജ്ഞാനം അനുഭവത്തിൽ നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അജ്ഞാനം അനുഭവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഉപദേശം ആവശ്യമായി വരുന്നു. ഉപദേശം കൂടാതെ ഇതിൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാൻ കഴിയില്ല. അതിനുപായമായിരിക്കുന്ന എന്താണ്? ശ്രവണമാണ്. ഇനി മനന നിധ്യാസനങ്ങളെ കൊണ്ട് ഉപാസനയെ നിർദ്ദേശിക്കണോ? അല്ല, അതും ഉപാസനയെ നിർദ്ദേശിക്കുകയല്ല. ഇനി ഒരാള് അതിനെ കൊണ്ട് ഉപാസനയാണ് നിർദ്ദേശിക്കുന്നത് മനനം നിധ്യാസനം എന്ന് പറഞ്ഞതുകൊണ്ട്. കാരണം മനന നിധ്യാസനങ്ങൾക്ക് അങ്ങനെ ഒരു അർത്ഥം എടുക്കാം. ഒരു തരത്തിൽ അതിനെ ഉപാസനയെന്നും പറയാം. അതുകൊണ്ട് മനന നിധ്യാസനങ്ങൾ ഉപാസനയാണ് എന്നെടുക്കുകയാണെങ്കിൽ ശരി, ഒരാൾക്ക് ഉപാസിക്കാം, വിരോധമില്ല. ബ്രഹ്മത്തെ ഒരാൾക്ക് ഉപാസിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരാൾക്ക് ഉപാസിക്കാം, പക്ഷെ സിദ്ധാന്തം എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപാസിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ധ്യാനിക്കുന്നത്? ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. ആ ഭാഗമാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ജ്ഞാനത്തിന് വേണ്ടി ശ്രവണം മതി. ശ്രവണം കൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടാകും. അപ്പോൾ അവിടെ പിന്നെ പല ചോദ്യങ്ങളും വന്നു. അങ്ങനെ ശ്രവണം കൊണ്ട് ബ്രഹ്മം മാറുമോ? അങ്ങനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സംസാരം നിവർത്തിക്കുമോ? ശ്രവണം കൊണ്ട് ജ്ഞാനം ഉണ്ടായാലും വീണ്ടും സംസാരിയെ കാണുന്നുണ്ടല്ലോ, അതിനെല്ലാം സമാനം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, മുക്തിക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനം. അത് മുക്തിക്ക് കാരണം ജ്ഞാനം എന്ന് പറയുമ്പോൾ കർമ്മത്തിന് കാരണം അല്ലെങ്കിൽ കർമ്മഫലത്തിന് കാരണം ജ്ഞാനം എന്ന് പറയുന്ന പോലെയല്ല. കർമ്മത്തിനോ അല്ലെങ്കിൽ കർമ്മഫലത്തിനോ കാരണമായ ജ്ഞാനം ഉണ്ടായതിനു ശേഷം അറിഞ്ഞാൽ പോലെ പിന്നെ അനിഷ്ഠേയമായി അവിടെ ഒന്ന് ശേഷിക്കും. ഇന്ന കർമ്മം ഇന്ന രീതിയിൽ ചെയ്യണം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതറിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യണം. പ്രത്യേകിച്ച് അതിന് ഉദാഹരണം പറയും, എന്താണ്? യാഗം ചെയ്താൽ സ്വർഗം കിട്ടും. അപ്പൊ യാഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു, ഇന്ന ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന കാലത്തിൽ ചെയ്യണം, ഇന്ന ഇന്ന ഉപകരണങ്ങൾ അതിനാവശ്യമാണ്, ഇന്ന ഇന്ന ആൾക്കാരായിരിക്കണം എടുത്ത്, ഇന്ന ആളാണ് യജമാനൻ, എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇതെല്ലാം ആദ്യം പഠിച്ച് മനസ്സിലാക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ജ്ഞാനമുണ്ടായി. അതിന്റെ ഫലമായ സ്വർഗം ഇന്നതാണെന്ന് മനസ്സിലാക്കി. അപ്പൊ കർമ്മത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കർത്തവ്യശേഷം അവിടെയുണ്ട്, അനിഷ്ടയമായ ഒന്നുണ്ട്. അറിഞ്ഞാൽ പോരാ, പിന്നെ പ്രവൃത്തി ശേഷിക്കുന്നു. ആ പ്രവൃത്തിയിലൂടെയാണ് ഫലമായ സ്വർഗം ഉണ്ടാകുന്നത്. അദ്വൈത ബോധത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അങ്ങനെയാണെന്ന് ധരിച്ചിട്ടാണ് ഉപാസന അംഗീകരിക്കുന്നത്. എന്താണ് പറയുന്നത്? ആദ്യം ബ്രഹ്മം എന്താണെന്ന് അറിയുക. എങ്ങനെ അറിയും? വേദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. അറിഞ്ഞതിന് ശേഷം പിന്നീട് അനുഷ്ഠാനമുണ്ട്. അതാണ് ധ്യാനം അല്ലെങ്കിൽ ഉപാസന. ആദ്യം അറിഞ്ഞു. അപ്പൊ ആദ്യം അറിഞ്ഞറിവിനെ എന്ത് പറയും? അതിനെ പരോക്ഷമായ ജ്ഞാനം എന്ന് പറയും. അതറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമോ ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ എന്തുവരും? രണ്ടാമത് അപരോക്ഷമായൊരു ജ്ഞാനം ഉണ്ടാകും. ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കത്തുള്ളൂ. അങ്ങനെയാണ് മുക്തി സംഭവിക്കുന്നത് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അവിടെയാണ് ഉപാസനയെ അംഗീകരിക്കുന്നത്. ആദ്യം പരോക്ഷമായ ജ്ഞാനം, പിന്നെ ധ്യാനം, അതിൽ നിന്ന് അപരോക്ഷമായ ജ്ഞാനം, അജ്ഞാനനാശം, മുക്തി. അങ്ങനൊരു പ്രക്രിയയെക്കുറിച്ച് ഭാഷ്യകാരൻ ഇവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിനെ മുഖ്യമായ സിദ്ധാന്തമായി അംഗീകരിക്കുന്നില്ല. ഭാഷ്യകാരൻ പറയുന്ന അതിന്റെ ആവശ്യമില്ല. ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു? തത്വശ്രവണം കൊണ്ട് തന്നെ. ശ്രവിക്കുന്നത് തത്വത്തെയാണെങ്കിൽ ആ ശ്രവണം കൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടാകും. പിന്നെ അവിടെ കാര്യാന്തരമില്ല, കർത്തവ്യമില്ല. കർമ്മത്തിലേതുപോലെ അല്ലെങ്കിൽ ഉപാസനകളിലേതുപോലെ അത് വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനവും മുക്തിയും എന്നുള്ളതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കർത്തവ്യമില്ല. അപ്പോ ശ്രവണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം എന്താണ്? ആ ജ്ഞാനം അപരോക്ഷമായ ജ്ഞാനം തന്നെ. അതങ്ങനെ ശ്രവണം കൊണ്ട് അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകും. ഇതൊക്കെ പറയുമ്പോൾ സാർ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്. അതെന്താണെന്ന് ശരിക്കും ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംശയം വരത്തില്ല. പക്ഷെ വരും. എന്തുകൊണ്ട്? ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ഉണ്ടാവും. അത് ഹിമാലയം പ്രത്യക്ഷമാകുന്നില്ല. അതുപോലെ ആത്മാവിനെ കുറിച്ച് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജ്ഞാനം അത് പരോക്ഷമായിരിക്കത്തേ ഉള്ളൂ. ഹിമാലയം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടായ ജ്ഞാനം പോലെ. എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ അതിന് ഭാഷ്യകാരൻ എന്താ പറയുന്നത്? അങ്ങനെയല്ല. തത്വമസി എന്ന് കേൾക്കുമ്പോൾ ഹിമാലയം എന്ന് കേട്ടപ്പോൾ ഉണ്ടായതുപോലെയുള്ള പരോക്ഷം ഞാനല്ല ഉണ്ടായത്. തത്വമസി എന്ന് കേൾക്കുമ്പോൾ അപരോക്ഷമായ ജ്ഞാനം തന്നെ ഉണ്ടാകുന്നു. അയ്യോ, അതെനിക്കുണ്ടായില്ലല്ലോ, നിന്റെ കാര്യമല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ കേൾക്കുമ്പോൾ ബോധം ഉണ്ടാകുന്നവന്റെ കാര്യം പറയുകയാണ്. അതങ്ങനെ സംഭവിക്കും. ശബ്ദശ്രവണം കൊണ്ട് അപരോക്ഷമായ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? അതിനാണ് ദശമസ്തമസി. നമ്മളത് ഒരുപാട് വിശദീകരിച്ചാണ്. ദശമസ്തമസി എന്ന് പറയുന്നിടത്ത് ശബ്ദം കൊണ്ട് തന്നെ ഒരാൾക്ക് അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. ദശമോഹം, അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്നൊരു ഉദാഹരണം പറഞ്ഞാണ്. അത് ഹിമാലയം എന്ന് പറയും പോലെ അല്ല. എന്തുകൊണ്ട്? ശബ്ദത്തിന് അങ്ങനെ ഒരു ശേഷിയുണ്ട്. പിന്നെ ശബ്ദം ഇവിടെ ബോധിപ്പിക്കുന്ന എന്തിനെ? ശ്രോതാവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നത്. അന്യമായ ഒരു വസ്തുവിനെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ ഹിമാലയം ദൂരെയുള്ള ഒരു വസ്തുവാണ്. അതിനെക്കുറിച്ച് അയാൾക്ക് അപരോക്ഷം ഞാൻ ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ ശബ്ദം ബോധിപ്പിക്കുന്ന എന്താണ്? ശ്രോതാവിന്റെ സ്വരൂപത്തെയാണ്. അതെന്താ സാധനം? അത് അപരോക്ഷമായ ജ്ഞാനസ്വരൂപമാണ്. അത് നിന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം തന്നെ ഞാനുണ്ടാകത്തുള്ളൂ, വേറെ എന്തെങ്കിലും ഞാനുണ്ടാകും. അപ്പോൾ നീ അപരോക്ഷമായ സ്വരൂപമാണെന്ന് ബോധിപ്പിച്ചാൽ അങ്ങനെ ബോധം ഉണ്ടാകാൻ പറ്റൂ. പരോക്ഷമായ ഒരു ബോധം ഉണ്ടാകാൻ സാധ്യതയില്ല. എവിടെയും അങ്ങനെയാണ്. ഒരു വസ്തുവിനെ എങ്ങനെ ബോധിപ്പിക്കുന്നു അങ്ങനെ ബോധം ഉണ്ടാകും. ഇവിടെ വസ്തു എന്ന് പറയുന്നത് ശ്രോതാവിന്റെ സ്വരൂപവും അപരോക്ഷവുമായിരിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ചുണ്ടാകുന്ന ബോധം അപരോക്ഷമായ ബോധം തന്നെ. അപ്പോ ഉപാസനയെ സ്വീകരിക്കുന്നവർ പറയുന്ന എന്താണ്? ആദ്യം ശബ്ദം ശ്രവിക്കുന്നു, അതിന് പരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു, പിന്നെ ധ്യാനിക്കുന്നു, അതിൽ നിന്ന് അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. എന്തിനാ അപരോക്ഷമായ ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നു? കാരണം ഇവിടെ ഭ്രാന്തി എന്ന് പറയുന്നത് അപരോക്ഷമാണ്. എന്നുവെച്ചാൽ എന്റെ പ്രത്യക്ഷ അനുഭവമാണ് ഞാൻ ദേഹമാണ് എന്നുള്ള അനുഭവം, ഇത് പ്രത്യക്ഷമാണ്. ഈ വിപരീത ബുദ്ധി പ്രത്യക്ഷമായിരിക്കുന്നതുകൊണ്ട് ഇതിനെ നശിപ്പിക്കുന്ന ഒരു ജ്ഞാനവും അപരോക്ഷം തന്നെ ആയിരിക്കണം എന്നാണ്. എന്നാലേ അതിനെ നശിപ്പിക്കാൻ പറ്റും. അപരോക്ഷമായിരിക്കുന്ന ഭ്രാന്തിയെ അപരോക്ഷമായിരിക്കുന്ന ജ്ഞാനത്തിനെ ബാധിക്കാൻ പറ്റും. നശിപ്പിക്കുകയെന്നോ അല്ലെങ്കിൽ ബാധിക്കുകയെന്നോ എന്ത് വേണോ പറയാം. അതുകൊണ്ട് പരോക്ഷ ജ്ഞാന കഴിഞ്ഞ് പിന്നെ ഒരു അഭ്യാസം ചെയ്ത് അതിലൂടെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാക്കി ആ അപരോക്ഷ ജ്ഞാനം കൊണ്ട് ഇതിനെ നശിപ്പിച്ച് മണമുക്തി നേടേണ്ടതെന്നാണ്. അവിടെ വരുമ്പോൾ അപരോക്ഷ ജ്ഞാനം കൊണ്ട് ഇതിനെ നശിപ്പിക്കണമെന്നാണ്, ഇല്ലാതാക്കണമെന്നാണ്. ഇവിടെ പറയുന്ന എന്താണ് ഭാഷ്യകാരൻ പറയുന്നത്? ഈ ഭ്രാന്തി ദേഹാത്മ ബുദ്ധി അപരോക്ഷം തന്നെയാണ്. പക്ഷേ ശബ്ദം ശ്രവിക്കുമ്പോൾ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അവനുണ്ടാകുന്ന പരമാർത്ഥജ്ഞാനമായതുകൊണ്ട് ആ പരമാർത്ഥജ്ഞാനം തന്നെ ഈ ഭ്രാന്തിയെ നിരാകരിക്കും. എന്നുവെച്ചാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഭ്രാന്തിയെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അപരോക്ഷമായ ജ്ഞാനം ഈ ഭ്രാന്തിയെ ബാധിക്കും. ഉപാസകൻ പറയുന്ന എന്താണ്? ഇത് ബാധിച്ചാൽ പോരാ, അപരോക്ഷമായ ജ്ഞാനം വന്നിട്ട് ഇതിനെ നശിപ്പിക്കുന്നു. അതെങ്ങനെ നശിപ്പിക്കുന്നു? അയാളാദ്യം ഇതിനെ തത്വത്തെ ശ്രവിച്ചു, പിന്നെ ഇരുന്ന് ധ്യാനിച്ചു. അങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് അപരോക്ഷമായൊരു ജ്ഞാനം വന്നപ്പോൾ പ്രപഞ്ചം അപ്രത്യക്ഷമായി ആ ജ്ഞാനത്തിൽ. അങ്ങനെയാണ് നശിച്ചു പോയത്. എന്നുവെച്ചാൽ ശരീരബോധം നഷ്ടപ്പെട്ടു. ശരീരബോധം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, പ്രപഞ്ചബോധവും നഷ്ടപ്പെട്ടു. പിന്നെ ആ ഉപാസകൻ എവിടെ? ഉപാസകൻ സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ. ശരീരബോധമില്ല, പ്രപഞ്ചബോധമില്ല. അപ്പോൾ ശരീരബോധവും പ്രപഞ്ചബോധവും ഇല്ലാത്ത ഒരവസ്ഥ, അതാണ് മുക്തി എന്നാ പറയുന്നത്. അതിന് മുക്തി എന്ന് പറയാൻ കാരണം എന്താണ്? ശരീരബോധവും പ്രപഞ്ചബോധവും ഇല്ലാതിരിക്കുന്ന സമയത്ത് സുഷുപ്തിയിൽ എന്നതുപോലെ അവിടെ ക്ഷുത്പിപാസാദികൾ സുഖദുഃഖാദികൾ ഒന്നും തന്നെ അവനെ ബാധിക്കുന്നില്ല. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം മൂന്ന് തരത്തിലുള്ള പീഡകളും അവനെ ബാധിക്കുന്നില്ല. കാരണം അവന് ശരീരബോധമില്ല, പ്രപഞ്ചബോധമില്ല. ഇതാണ് മുക്തി എന്നാണ് പറയുന്നത്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആദ്യം ശ്രവിക്കണം, പരോക്ഷം ജ്ഞാനം നേടണം, പിന്നെ ധ്യാനിക്കണം, ധ്യാനിച്ച് സമാധി പ്രാപിക്കണം, അവിടെ ജ്ഞാനമുണ്ടാകുന്നു, അതുകൊണ്ട് പ്രപഞ്ച ശരീരബോധങ്ങൾ നഷ്ടപ്പെടുന്നു, അവൻ ദുഃഖത്തിൽ നിന്നും ആത്യന്തികമായി നിവൃത്തി നേടുന്നു. ഭാഷ്യകാരൻ അങ്ങനെയല്ല പറയുന്നു. ഭാഷ്യകാരൻ പറയുന്ന എന്താണ്? തത്വത്തെ ശ്രവിക്കുന്നു, ആ ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അപരോക്ഷം തന്നെയാണ്. കാരണം അവിടെ ശ്രോതാവിന്റെ സ്വരൂപം അപരോക്ഷമാണ്, ജ്ഞാനത്തിന്റെ സ്വരൂപം അപരോക്ഷമാണ്. കാരണം ശ്രുതി എന്ന് പറയുന്നു, യസാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ആ ജ്ഞാനം കൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്? അപരോക്ഷമായി തന്നെ ഇരിക്കുന്ന ഈ ദേഹാത്മബുദ്ധി അതിനെ നശിപ്പിക്കുന്നില്ല, ബാധിക്കുന്നു. അത് പ്രത്യേകം മനസ്സിലാകണം, രണ്ടുമുള്ള വ്യത്യാസം. ബാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസത്യമാണെന്ന് ബോധിക്കുന്നു. പിന്നെന്താ സത്യം? സത്യം തന്റെ സ്വരൂപമാണ്. ഈ പറഞ്ഞ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികമായ പീഡകളോ അത് നിത്യമുക്തമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ സ്പർശിക്കുന്നില്ല എന്നവൻ ബോധിക്കുന്നു. അപ്പൊ പിന്നെ എന്താ അവന്റെ മുക്തി? ആ മുക്തി എന്ന് പറയുന്നത് തന്റെ സ്വരൂപം തന്നെയാണ്. അത് ഒരു അവസ്ഥാന്തരമല്ല, തന്നെ എന്തെങ്കിലും പുതിയ ഒരു ധർമ്മത്തെ ഉണ്ടാക്കുകയോ ഇവിടെ നിന്ന് എന്തിനെങ്കിലും നീട്ടിച്ചെല്ലുകയോ അല്ല. ഇവിടെ ബോധത്തിന് ശേഷം കാര്യാന്തരങ്ങളൊന്നും തന്നെയില്ല. പിന്നെയോ മുക്തി എന്ന് പറയുന്നത് തന്റെ സ്വരൂപം തന്നെയാണ്. അവിടെ പിന്നെ ഒന്നും പ്രത്യേകിച്ച് നേടിയെടുക്കാനില്ല. അതെങ്ങനെ സംഭവിച്ചു? പറയുന്നു, ജ്ഞാനാത്. ഞാൻ അവിടെ എന്താ ചെയ്തത്? ഈ അപരോക്ഷമായിരിക്കുന്ന ഈ അനുഭവത്തെ, ദേഹാത്മബുദ്ധി, ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള അനുഭവങ്ങൾ, എനിക്ക് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം തുടങ്ങിയ ദുഃഖങ്ങളുണ്ടെന്നുള്ള അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളെല്ലാം അസത്യമാണെന്ന് ബോധിപ്പിച്ചു. അത് കേവലം നിഷേധാത്മകമായിട്ടല്ല, തന്റെ സ്വരൂപം നിത്യമുക്ത ശുദ്ധമാണെന്ന് ബോധിപ്പിച്ചു. ജ്ഞാനം കൊണ്ട് എന്താ സംഭവിച്ചത്? അവന് മുക്തിയെക്കുറിച്ചുള്ള ബോധമുണ്ടായി, സമ്യക് ജ്ഞാനമെന്ന് പറയുന്നത്, സമ്യക് ബോധമുണ്ടായി. അവൻ തന്നെ അറിയുന്നു എങ്ങനെ താൻ മുക്തനാണ്. തന്റെ പരമാർത്ഥ സ്വരൂപം മുക്തമാണ് എന്നറിയുന്നു. ഇതാണ് മുക്തി. അവിടെ സമാധിയിലാണെങ്കിലോ അവനെ സംബന്ധിച്ച് പിന്നെ പ്രപഞ്ചബോധമേ ഇല്ല. ഇവിടെ അങ്ങനെയല്ല, ഇത് ഇവിടെ ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നത് എന്താണ്? ഈ ജ്ഞാനം അകാരകമാണ്, ഇത് വസ്തുതന്ത്രമാണ്. അപ്പൊ ജ്ഞാനത്തിന് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും മാറ്റാനും മറിക്കാനും ഒന്നും കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നു, അങ്ങനെ ഒരു ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ബോധം ഉണ്ടായ ഒരുവന്റെ ശരീരധർമ്മങ്ങളെല്ലാം കുലാല ചക്രം പോലെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതുവരെ? മരണം വരെ. ഇനി ഇതിൽ നിന്നൊരു മുക്തിയോ? അത് വേണമെങ്കിൽ പിന്നെ മരണമാണ്, വേറൊന്നും പറയാനില്ല. ഈ മുക്തി എന്ന് പറയും ജീവൻ മുക്തി. ഇതാണ് ഇത് ഞാൻ പറഞ്ഞത്. ഈ ഉപാസനയും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കാണ് പറഞ്ഞത്. ഇങ്ങനൊരു തത്വജ്ഞാനം, ജ്ഞാനം കൊണ്ടുള്ള മുക്തി എന്ന് ഭാഷകാരിങ്ങനെ പറയുമ്പോൾ തന്നെ ഉപാസന അംഗീകരിക്കുന്നുണ്ട്. ഉപാസനയും വേദത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷെ മുക്തിക്ക് അതിന്റെ ആവശ്യമില്ല, മുക്തിക്ക് സ്വരൂപജ്ഞാനം മതി. പിന്നെ ഉപാസന എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു, അത് പൂർവാചാര്യന്മാർ എങ്ങനെയാണോ ഉപാസന വിശദീകരിച്ചിരിക്കുന്നത് അത് തന്നെ ഭാഷ്യകാരനും പറയുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇവിടെ പറയുന്നത്. ഈ ജ്ഞാനമാണ് പ്രധാനം ഭാഷ്യകാരനെ സംബന്ധിച്ച്, ധ്യാനമല്ല ഉപാസനയല്ല. എന്നാൽ പിന്നെ പ്രധാനമായത് മാത്രം പറഞ്ഞാൽ പോരെ, എന്തിനാ ഉപാസനയെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു. അതിനും കാരണമുണ്ട്. കാരണം ബ്രഹ്മത്തെ സംബന്ധിച്ച് അത് ജ്ഞാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ധ്യാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, രണ്ട് സ്ഥലത്തും മുക്തിക്കുള്ള ഉപായങ്ങളെക്കുറിച്ചാണ് ഈ ചർച്ച വരുന്നത്. അതെങ്ങനെ വേണം? പക്ഷേ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യുന്നു? എന്താണ് ബ്രഹ്മസ്വരൂപം എന്നുള്ളതിനെ ചർച്ച ചെയ്യുന്നു രണ്ടു കൂട്ടരും. അവിടെ ബ്രഹ്മസ്വരൂപം എന്താണ് എന്നുള്ളതിനെ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് ഉപാസനയെ സംബന്ധിച്ച് ഭാഷ്യകാരൻ അതിനെ സ്വീകരിക്കുന്നു, ചർച്ചയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നു. ഇവിടെ അത് തന്നെ പറയും. ഇവിടെ ബ്രഹ്മം ഉപാസ്യമാണ് എന്ന് പറയുമ്പോഴും എന്താണ് ബ്രഹ്മം അത് ചർച്ച ചെയ്യുന്നു. അല്ല, ബ്രഹ്മം ജ്ഞേയമാണ് എന്ന് പറയുമ്പോഴും അപ്പോഴും ബ്രഹ്മത്തെ ചർച്ച ചെയ്യുന്നു. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആവശ്യം? ബ്രഹ്മജ്ഞാനമാണ്. അതിപ്പോൾ ഉപാസകൻ ചർച്ച ചെയ്യുന്നിടത്തായാലും ശരി, തത്വജ്ഞാനി ചർച്ച ചെയ്യുന്നിടത്തായാലും ശരി, അവിടെ വിഷയം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ബ്രഹ്മ, നേരത്തെ പറഞ്ഞു ബ്രഹ്മവാദി, ബ്രഹ്മവാദം എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചർച്ച അവിടെയും സംഭവിക്കുന്നു. എന്താണ് ബ്രഹ്മം എന്നുള്ളതിന് എന്റെ മനനം അവിടെ സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആണ് അതിനെയും ഇവിടെ പരാമർശിക്കുന്നത്. എന്നവർ പറയുന്നു, ന ബ്രഹ്മവാക്യവി ജീവമുഖ്യപ്രാണലിംഗം വിരുദ്ധ്യതേ. ശരി, ഇതിനെ ബ്രഹ്മവാക്യമായി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇത് ജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലും, ഇവിടെ ജീവനെ സംബന്ധിക്കുന്ന പദങ്ങളുണ്ട്, മുഖ്യപ്രാണൻ സംബന്ധിക്കുന്ന പദങ്ങളുണ്ട്. ഈ വാക്യത്തിൽ നിന്ന് ജീവനെയും ഗ്രഹിക്കാം, മുഖ്യപ്രാണനെ ഗ്രഹിക്കാം. കഥം എങ്ങനെ പറയുന്നു? ഉപാസ ത്രൈവിധ്യ. ഇവിടെ മൂന്ന് തരത്തിലുള്ള ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ? ത്രിവിധമിക ബ്രഹ്മ ഉപാസനം വിവക്ഷിതം. മൂന്ന് തരത്തിലുള്ള ബ്രഹ്മ ഉപാസനയെ കുറിച്ചിവിടെ പറയുന്നുണ്ട്. എങ്ങനെ? പ്രാണധർമ്മേണ പ്രജ്ഞാധർമ്മേണ സ്വധർമ്മേണ ച. ഒന്ന്, പ്രാണധർമ്മത്തിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കുക എന്ന് വെച്ചാൽ പ്രാണന്റെ ധർമ്മത്തെ ഗ്രഹിച്ചുകൊണ്ട് അതിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കുക. ഓം എന്ന് പറയുന്ന ശബ്ദത്തെ പ്രതീകമായി ഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുന്ന പോലെ പ്രാണനെ എന്താണെന്നറിഞ്ഞ് പ്രാണപ്രതീകത്തെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുക. പ്രജ്ഞാധർമ്മേണ, പ്രജ്ഞ എന്ന് പറഞ്ഞ ഇവിടെ ജീവൻ, ജീവൻ എന്താണ് എന്ന് ധരിച്ചുകൊണ്ട് അതിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കുക. സ്വധർമ്മേണ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ബ്രഹ്മത്തെ എന്താണെന്നറിയുക, എന്നിട്ട് ബ്രഹ്മത്തെ ധ്യാനിക്കുക. മൂന്ന് തരത്തിലും പറയുന്നുണ്ട് എന്നുവെച്ചാൽ പൂർവാചാര്യന്മാർ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുക എന്താണെന്ന്. അത് മനസ്സിലാക്കുമ്പോഴും എന്താണ് ബ്രഹ്മമെന്ന് അവിടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ അതിനെ അറിയണമോ അതോ ധ്യാനിക്കണമോ എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ. അതറിയേണ്ടവനറിയാം, ധ്യാനിക്കേണ്ടവന് ധ്യാനിക്കാം. തത്ര ആയുരമൃതം ഉപാസ്വ ആയുഹു പ്രാണ ഇതി ഇതം ശരീരം പരിഗ്രഹ ഉത്ഥാവേദി. ഇതൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ചതാണ്. തസ്മാദേത ഏവ ഉക്തം ഉപാസീത ആയുരമൃതം ഉപാസം ആയു പ്രാണൻ ആയു പ്രാണനാണ്. ഈ ശരീരത്തെ ഉയർത്തി നിർത്തുന്നത് പ്രാണനാണ്. ഇത് ഉക്തം പ്രാണനാണ് എന്നിങ്ങനെയെല്ലാം ഈ പ്രാണധർമ്മത്തെ പറഞ്ഞിട്ട് ഈ പ്രാണനിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കുക. സാളഗ്രാമത്തിലൂടെ വിഷ്ണുവിനെ ഉപാസിക്കുന്ന പോലെ ഈ പ്രാണരൂപത്തിൽ നിൽക്കുന്നത് ബ്രഹ്മം തന്നെയാണ് എന്ന് ധ്യാനിക്കുക. അത് പ്രാണോപാസന. പിന്നെ പ്രജ്ഞാധർമ്മത്തിലൂടെ ഉപാസിക്കുന്നു. അഥ യഥ അസി പ്രജ്ഞായി സർവാണി ഭൂതാനി ഏകീഭവന്തി തത് വ്യാഖ്യാസ്യാമഹ പറയുന്നു. അസി പ്രജ്ഞായി, ഈ പ്രജ്ഞയിൽ, പ്രജ്ഞ എന്ന് പറഞ്ഞ ജീവൻ, സർവാണി ഭൂതാനി ഏകീഭവന്തി, സർവഭൂതങ്ങളും എങ്ങനെയാണ് ഈ ജീവനിൽ ഏകീഭവിക്കുന്നത്, തദ് വ്യാഖ്യാസ്യാമഹ, അതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് എന്തിന്? ആ പ്രജ്ഞാധർമ്മത്തെ മനസ്സിലാക്കി ഈ പ്രജ്ഞയിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കാം. അതെങ്ങനെയാണ്? സർവധർമ്മങ്ങളും ജീവനിൽ ഏകീഭവിക്കുന്നത്, എല്ലാം ബ്രഹ്മത്തിൽ ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ജീവനിൽ എങ്ങനെ ഏകീഭവിക്കുന്നു അത് വിശദീകരിക്കുന്നു. വാഗേവ അസ്യാഹ ഏകം അംഗം അദൂദുഹത് പറയുന്നു. വാഗിന്ദ്രിയം കൊണ്ടാണ് വചിക്കുന്നത് നാമത്തെ. അപ്പോ നാമപ്രപഞ്ചത്തെ ഈ വാഗിന്ദ്രിയത്തിലൂടെ ഈ ജീവൻ ഗ്രഹിക്കുന്നു. കാരണം ഇവിടെ പ്രപഞ്ചം എന്ന് പറയുന്നത് നാമരൂപമാണല്ലോ. അപ്പോൾ പ്രപഞ്ചത്തെ രണ്ടായിട്ട് വിഭജിക്കുക, ഒന്ന് നാമം, മറ്റുള്ളത് അർത്ഥം അല്ലെങ്കിൽ രൂപം. പകുതി നാമം, പകുതി അർത്ഥം രൂപം. അപ്പോൾ ഈ ജീവന്റെ ശരീരം എന്ന് പറയുന്നത് പകുതി അർത്ഥവും പകുതി നാമവുമാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയും നാമരൂപാത്മകനാണ് ജീവൻ, നാമരൂപാത്മകമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ വാഗിന്ദ്രിയത്തിലൂടെ നാമത്തെ ഗ്രഹിച്ചുകൊണ്ട് അതിനെ ഗ്രഹിക്കുന്നവനായി ഈ ജീവൻ നാമമാകുന്ന അർദ്ധശരീരത്തോട് കൂടിയവനായി എന്നാണ് പറയുന്നത്. നാമരൂപം കൂടുന്നത് പ്രപഞ്ചമായതുകൊണ്ട്, അതുകൊണ്ട് പറയുന്നു. വാഗേവ, ആ വാക്ക് തന്നെ, അസ്യ ഈ പ്രജ്ഞയുടെ എന്ന് വെച്ചാൽ ജീവന്റെ, ഏകമംഗം എന്ന് വെച്ചാൽ അർദ്ധാംഗം, പകുതി ശരീരം, അദ്വൈതഹ അങ്ങനെ ആയിത്തീർന്നു എന്നാണ്. അനുവാഗേവ അസ്യാഹ പ്രജ്ഞായാഹ ഏകമംഗം ദേഹാർത്ഥം അദോദുഹത് പൂരയാമാസ. ശരീരത്തെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി രണ്ടു ഭാഗം കൂടി ചേർന്നാലേ ശരീരം പൂർണ്ണമാകും. അതിനുവേണ്ടി തന്നെ നാമാത്മകനാക്കുന്നതിന് വേണ്ടിയിട്ട് വാഗിന്ദ്രിയത്തിലൂടെ എന്ത് ചെയ്തു? ശരീരാർത്ഥത്തെ സ്വീകരിച്ചു എന്നർത്ഥം. അത് പറയുന്നു, വാഗിന്ദ്രിയദ്വാര നാമപ്രപഞ്ച വിഷയത്വം ബുദ്ധിർലഭത്തെ. വാഗിന്ദ്രിയത്തിലൂടെ നാമപ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നവനായി ആര്? ഈ ജീവൻ. അതാണ് എന്റെ താല്പര്യം. പിന്നെ പറയുന്നു, തസ്സി നാമ പരസ്താത് പ്രതിവിഹിത. വീണ്ടും പറയുന്നു, തസ്യ ആ ജീവന് പ്രതിവിഹിത ഭൂതമാത്ര. ആ ജീവന് ഇന്ദ്രിയങ്ങളിലൂടെ ബോധിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ ആ ജീവൻ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ച ഭൂതമാത്രകൾ എന്ന് വെച്ചാൽ അർത്ഥം നാമത്തിന് ഉടപ്പമുള്ള രൂപം. അതിലൂടെ എന്ത് ചെയ്തു? പരസ്താ പകുതി ശരീരത്തെ അത് സൃഷ്ടിച്ചു. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ട് അർത്ഥങ്ങളുടെ വിഷയമായി അതിന് പകുതി ശരീരം കിട്ടി. എന്നുവെച്ചാൽ ജീവന്റെ പകുതി നാമപ്രപഞ്ചവും പകുതി അർത്ഥപ്രപഞ്ചവുമാണ്. അപ്പൊ നാമവും അർത്ഥവുമായിരിക്കുന്ന ഈ ജീവൻ ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക എന്നാണ് അതാണ് പറയുന്നത്. അതാണ് പരസ്താത് എന്നുവെച്ചാൽ പകുതി എന്നാണ്. പ്രതിവിഹിത ജ്ഞാപിതമായി എന്ത് ഭൂതമാത്രാഹ അർത്ഥങ്ങൾ അതതിൻ്റെ പകുതിയായി എന്നാണ്. എന്നിട്ടത് പറയുന്നു എന്താണ്? ഇതെല്ലാം എവിടെ സംഭവിക്കുന്നു? ജീവന് ആധാരമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ, ചൈതന്യത്തെ ആശ്രയിച്ച് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്നു. ഈ ജീവൻ നാമമാകുന്ന അർത്ഥശരീരത്തോടുകൂടിയവനായി അർത്ഥമാകുന്ന വിഷയങ്ങളാകുന്ന അർദ്ധശരീരത്തോടുകൂടിയവനായതൊക്കെ എങ്ങനെ? കാരണം ഇതിലൂടെ ബ്രഹ്മത്തെ ഗ്രഹിക്കണ്ടേ? അത് പ്രജ്ഞയെ ആശ്രയിച്ചിട്ട്, ചൈതന്യത്തെ ആശ്രയിച്ചിട്ട്. ചൈതന്യം ഇതിനാധാരമായിരിക്കുന്നതുകൊണ്ട് അതിനടുത്ത് പറയും പ്രജ്ഞയ വാചം സമാരുഹ്യ. ആത്മാവ് ചൈതന്യത്തിലൂടെ വാഗീന്ദ്രിയത്തിന് സമാരുഹ്യ എന്ന് വെച്ചാൽ അതിന് പ്രേരകനായി എന്ത് ചെയ്യുന്നു? വാച സർവാണി നാമാനി അപ്നോതി. ആ വാഗീന്ദ്രിയം കൊണ്ട് സർവവാക്കുകളെയും വചിക്കുന്നു. എന്ന് വെച്ചാൽ അതിന് പ്രേരകമായിരിക്കുന്നത് ബ്രഹ്മചൈതന്യമാണ്. ഇപ്പോൾ ജീവന് വാഗീന്ദ്രിയത്തിലൂടെ നാമങ്ങളെ പറയുന്നതിന് പ്രേരകമായിരിക്കുന്നത് ബ്രഹ്മചൈതന്യമാണ്. അതുപോലെ അടുത്ത് പറയും ചക്ഷുരേന്ദ്രിയത്തിലൂടെ സർവവസ്തുക്കളെയും അർത്ഥങ്ങളെയും കാണുന്നു. അങ്ങനെ അവൻ ദൃഷ്ടാവായിരിക്കുന്നു. വചിക്കുന്നതിലൂടെ അവൻ വക്താവായിരിക്കുന്നു. ഇതിനെല്ലാം പ്രേരകമായിരിക്കുന്നത് അധിഷ്ഠാനമായിരിക്കുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് വക്താവായും ദൃഷ്ടാവായും ഇരിക്കുന്ന ജീവൻ അധിഷ്ഠാന ചൈതന്യമായ ബ്രഹ്മമാണ് എന്ന് ഉപാസിക്കുക, ധ്യാനിക്കുക. ഇപ്പോൾ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനമാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധ്യാന രീതിയെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ പറയുന്നു അഹം ബ്രഹ്മേത്യുപാസുക എന്ന് പറയും. ഞാൻ ഇതിനെ ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക. ഉപാസിക്കുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്നത്. അവിടെ എന്താണ്, എന്താണ് പരമാർത്ഥമെന്ന് അവിടെ ഗ്രഹിക്കുന്നില്ല, ബോധമുണ്ടാകുന്നില്ല. ആ ബോധം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ധ്യാനിക്കേണ്ടി വരുന്നത്, ആ പരമാർത്ഥ ബോധം ഉണ്ടാകുന്നതിന് വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രജ്ഞയാകുന്ന ജീവനെ വക്താവായും ദൃഷ്ടാവായുമായി ഇരിക്കുന്ന ജീവന് ഈ വക്തൃത്വശക്തിയും ദൃഷ്ടത്വശക്തിയും കൊടുക്കുന്നത് ചൈതന്യമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ചൈതന്യത്തെ ഉപാസിക്കുക എന്ന് പറയുന്നു. ഇനി ആദ്യം പ്രാണധർമ്മത്തിലൂടെ ഉപാസിക്കുന്നു ബ്രഹ്മത്തെ, പ്രജ്ഞാധർമ്മത്തിലൂടെ ഉപാസിക്കുന്നു. ഇനി മൂന്നാമത് പറയുന്നത് ബ്രഹ്മധർമ്മത്തിലൂടെ തന്നെ ബ്രഹ്മത്തെ ഉപാസിക്കുക. അത് ബ്രഹ്മധർമ്മം എന്ന് പറയുന്നത് എന്താണ് പറയുന്നു? താവ യഥ ദശയുവ ഭൂതമാത്ര അതിപ്രജ്ഞം ദശപ്രജ്ഞാമാത്ര അതിഭൂതം യദ്ധി ഭൂതം മാത്ര ന സ്യു ന പ്രജ്ഞാമാത്ര സ്യു യദ്ധി പ്രജ്ഞാമാത്ര ന സ്യു ന ഭൂതമാത്ര സ്യു. ഇവിടെ പറയുന്ന ഇവിടെ രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഗ്രാഹ്യമായ വിഷയങ്ങൾ, ഒന്ന് ഗ്രാഹകമായ പ്രജ്ഞ ബോധം അറിവെന്ന് പറയുന്നു. ഇത് പറയുന്നത് അറിവെന്ന് പറയുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ച അറിവിനെയാണ്. അതിനിവിടെ പറയുന്നു പ്രജ്ഞ മാത്ര എന്ന് പറയുന്നു. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. മാത്ര എന്ന് പറഞ്ഞാൽ മിയന്തേ ആഭിരുതി, മാത്ര എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളും ജ്ഞാനവും പ്രജ്ഞാമാത്രകളായി മുമ്പ് വിശദീകരിച്ചാണ് ഈ അധികരണത്തിൽ തന്നെ. ഭൂതമാത്രകളെന്ന് പറഞ്ഞാലോ, ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ. മാത്രകളെന്ന് പറഞ്ഞാലോ, നീ എന്തേ ഇതി മാത്രാഹ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഗ്രഹിക്കപ്പെടുന്നവ എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പൊ ഭൂതമാത്രകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും വിഷയങ്ങളും. ഇതിനെ രണ്ടിനെയും കുറിച്ച് പറയുകയാണ്. അപ്പൊ ഈ പ്രജ്ഞ മാത്ര എന്ന് പറയുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവും ഇന്ദ്രിയങ്ങളും, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഗ്രാഹകമായിരിക്കുന്നു, ഇതാണ് എല്ലാത്തിനെയും ഗ്രഹിക്കുന്നത്. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെ ഉണ്ടാകുന്ന അറിവും അതിലൂടെയാണല്ലോ എല്ലാത്തിനെയും ഗ്രഹിക്കുന്നത്. ഭൂതമാത്ര എന്ന് പറഞ്ഞാലോ, ബാഹ്യമായ പഞ്ചഭൂതങ്ങളും അവിടെ ഗ്രഹിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളും, അത് ഗ്രാഹ്യം, മറ്റത് ഗ്രാഹകം. ഇവിടെ പറയുന്നത് ഇത് ജീവബോധത്തെ സംബന്ധിച്ച് പറയുകയാണ്. ജീവബോധം എന്ന് പറയുമ്പോൾ ജീവന്റെ പ്രപഞ്ചബോധം. ഇത് പരസ്പര സാപേക്ഷമാണ്, എന്നുവെച്ചാൽ ഒന്നും മറ്റൊന്നിനെ അപേക്ഷിച്ചിരിക്കുന്നതാണ്. ഒന്നിന് മാത്രം നിൽക്കാൻ കഴിയത്തില്ല എന്നാണ്. പ്രജ്ഞയെ ആശ്രയിക്കാതെ ഭൂതങ്ങൾക്കോ ഭൂതങ്ങളെ ആശ്രയിക്കാതെ പ്രജ്ഞയ്ക്കോ നിലനിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു, പുസ്തകമാണെന്നുള്ള അറിവ് എനിക്ക് എന്തുകൊണ്ടുണ്ടായി? മുമ്പിൽ പുസ്തകമുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നു, ദാ പുസ്തകത്തിന്റെ അസ്തിത്വം, പുസ്തകം ഇവിടെ ഉണ്ട്. ആ പുസ്തകത്തിന്റെ അസ്തിത്വം എങ്ങനെ നിലനിൽക്കുന്നു ഞാൻ അറിയുന്നതുകൊണ്ട്. ഞാൻ അറിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പുസ്തകത്തിന്റെ അസ്തിത്വത്തിന് എന്താ പ്രമാണം? ഇല്ല. അതുകൊണ്ട് ഞാൻ അറിയുന്നത് കൊണ്ടാണ് പുസ്തകം നിലനിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. എന്തുകൊണ്ട്? കാരണം പുസ്തകം എന്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അറിയുന്നത്. പുസ്തകം എടുത്ത് മാറ്റി വെക്കിട്ട് എനിക്കിവിടെ പുസ്തകം എന്നുള്ള ജ്ഞാനം ഉണ്ടാകും? ഇല്ല. എനിക്ക് മേശയെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പൊ പുസ്തക ജ്ഞാനത്തിന് പുസ്തകത്തെ അപേക്ഷിക്കുന്നു, അത് നിഷേധിക്കാൻ പറ്റില്ല. പുസ്തകം അതിന്റെ നിലനിൽപ്പിലാണെങ്കിലോ ജ്ഞാനത്തെ അപേക്ഷിക്കുന്നു. അപ്പൊ സർവത്ര ഈ ജീവജ്ഞാനത്തിന് ഈ പരസ്പര അപേക്ഷയുണ്ട്. ജോഗി പിന്നെ ജ്ഞാനം നിരപേക്ഷമാണെന്ന് പറയുന്നത് അത് ആണ്. എവിടെ? സുഷുപ്തിയിൽ. അവിടെ നിരപേക്ഷമായ ജ്ഞാനമാണ്, കാരണം അവിടെ പുസ്തകവുമില്ല, പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുമില്ല. പക്ഷെ ഇവിടെ ഇത് സാപേക്ഷമാണ്, ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് നിൽക്കൂ. ചെറിയ സംശയം വരും. ഇതങ്ങനെ നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ അറിയുന്നത് കൊണ്ടാണ് വസ്തുക്കൾ നിലനിൽക്കുന്നത്. നമ്മുടെ അറിവിനെ ആശ്രയിച്ചാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ചിലർ യുക്തിയും പ്രയോഗിക്കും. എന്താണ്? അറിവുണ്ടോ പ്രപഞ്ചമുണ്ട്, അറിവില്ലേ പ്രപഞ്ചമില്ല, അങ്ങനെയും പറയാറുണ്ട്. എന്നുവെച്ചാൽ അറിവിനെ ആശ്രയിച്ച് പ്രപഞ്ചം നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് ശരിയല്ല, അങ്ങനെ ഒരു യുക്തി പ്രയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അറിവുണ്ടോ പ്രപഞ്ചമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. ഞാനിപ്പോൾ അറിയുന്നു പ്രപഞ്ചമുണ്ട്. ഇനി അറിവില്ലേ പ്രപഞ്ചമില്ല എന്ന് പറയാൻ പറ്റില്ല. അറിവില്ല പ്രപഞ്ചമില്ല എന്ന് ഇവിടെ പറയാൻ പറ്റും. ഒരു സുഷുപ്തി പറയാൻ പറ്റും, സാധ്യമല്ല. എന്തുകൊണ്ട്? ഉണ്മ എന്ന് പറയുന്നതും ഇല്ലായ്മ എന്ന് പറയുന്നതും രണ്ടും അറിവിന്റെ വിഷയമാണ്. ഉണ്മയും ഇല്ലായ്മയും ജാഗ്രതയിൽ അറിവിന്റെ വിഷയമായിരിക്കുകയാണ്. ഇതിനിവിടെ ഉണ്ടെന്നും എനിക്കറിയാം, ഇത് അപ്പുറത്തില്ലെന്നും എനിക്കറിയാം. ഇതിവിടെ ഉണ്ടെന്നറിയണമെങ്കിലും മറുവശത്തില്ലെന്നറിയണമെങ്കിലും എന്ത് വേണം? എന്റെ അറിവ് ഇവിടെ വേണം. എന്തുകൊണ്ട്? ഭാവവും അഭാവവും അറിവിന്റെ വിഷയമാണ്. ഭാവവും അഭാവവും അറിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സുഹൃത്തിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ, അവിടെ ഭാവത്തെ വിഷയമാക്കുന്ന അറിവില്ല, അതുപോലെ തന്നെ അഭാവത്തെ വിഷയമാക്കുന്ന അറിവുമില്ല. പിന്നെ അവിടെ അഭാവത്തെ വിഷയമാക്കുന്ന ഒരു അറിവില്ലാത്ത സ്ഥാനത്ത് അറിവില്ല, അതുകൊണ്ട് അഭാവമില്ല എന്ന് പറയാൻ പറ്റില്ല, ഭാവമില്ല എന്ന് പറയാൻ പറ്റില്ല, പ്രപഞ്ചമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിന്റെ ഉണ്മയായാലും ശരി, ഇല്ലായ്മയായാലും ശരി, അതിവിടെ തന്നെ അറിയണം. എവിടെയാണോ ബോധം നിൽക്കുന്നത്, അവിടെ എവിടെയാണോ ഈ ബോധം ഈ തരത്തിൽ ജാഗ്രതയിലേതുപോലെ സ്ഫുരിക്കാതിരിക്കുന്നത്, എവിടെയാണോ ബോധം കേവലമായിരിക്കുന്നത്, അവിടെ ഈ പരസ്പര അപേക്ഷ ഇല്ല, സാപേക്ഷതയില്ല. അതുകൊണ്ട് ബോധത്തെ ആശ്രയിച്ച് അവിടെ ഒരു വിഷയമോ വിഷയത്തെ ആശ്രയിച്ചൊരു ബോധമോ അവിടെ ഇല്ല. പിന്നെ അവിടെ എന്താ ഉള്ളത്? കേവലമായ ബോധം. ആ ബോധത്തിൽ എന്താണ്? വിഷയങ്ങളൊന്നും സ്ഫുരിക്കത്തില്ല, വിഷയത്തിന്റെ ഭാവമോ അഭാവമോ ഒന്നും സ്ഫുരിക്കത്തില്ല. അതാണ് ഉണർന്നതിന് ശേഷം ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ്. അല്ല, അവിടെ ഒരു അറിവില്ലായ്മ എന്ന് പറയുന്നത് എന്റെ അറിവിലുണ്ടായിരുന്നു എന്നല്ല. നിനക്ക് ആനയെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ച ഒരാൾ പറയുന്നത് എനിക്കറിയില്ല. ആ അറിവില്ലായ്മ എവിടെയാ നിൽക്കുന്നത്? അവന്റെ അറിവിലാണ്. ആ ബോധശൂന്യത അവന്റെ ബോധത്തിലാണ് നിൽക്കുന്നത്. ബോധമുള്ളത് കൊണ്ടാണ് അവന് പറയാൻ കഴിയുന്നത് എനിക്ക് ആനയെ കുറിച്ച് അറിവില്ല. എവിടെയാണോ ആ ബോധം സ്ഫുരിക്കാത്തത്, അവിടെ അറിയുന്നു എന്നുള്ള ഒരു വ്യവഹാരം ഇല്ലാത്തതുപോലെ തന്നെ അറിവില്ല എന്നുള്ളൊരു വ്യവഹാരം നിൽക്കത്തില്ല. പിന്നെ അതിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? അത് നിർവികൽപ്പം. ഇത് വികല്പമാണ്, ഉണ്ടെന്നും ഇല്ലെന്നും. അവിടെ വികല്പമേ ഇല്ല, നിർവികൽപ്പം. അതുകൊണ്ട് എന്താ മനസ്സിലാക്കുന്നത്? ഇവിടത്തെ ഈ അറിവും വിഷയവും സാപേക്ഷമാണ്. ഇപ്പോൾ പഴയ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ എല്ലാം ഇങ്ങനെ എന്റെ ബോധത്തിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നതോ? അത് ശരിയാണ്. അതേത് ബോധമാണ് സൃഷ്ടിക്കുന്നത്? സർവജ്ഞവും സർവശക്തിമത്തും ആയിരിക്കുന്ന ഒരു ബോധമുണ്ട്, ആ ബോധത്തിന്റെ സൃഷ്ടിയാണ്, അതാണ് സർവവും. സർവജ്ഞവും സർവശക്തിമത്വമായിരിക്കുന്ന ഒരു ബോധം എല്ലാത്തിനും സൃഷ്ടിക്കുക. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നത്തിൽ ആരെല്ലാം സൃഷ്ടിച്ചത്? ആ ബോധം. അതുപോലെ സർവജ്ഞവും സർവശക്തിമത്വമായ ഒരു ബോധം സർവത്തെയും സൃഷ്ടിക്കും. ആ ബോധത്തിനെയാണ് പറയുന്നത് ഈശ്വരൻ. അതാണ് ജന്മാദ്യസ്യത ശാസ്ത്രയോനിത്വ തുടങ്ങിയ സൂത്രങ്ങളെല്ലാം വിശദീകരിച്ചും ഭാഷ്യകാരം പറഞ്ഞത്. സർവജ്ഞാത് സർവശക്തിമത്വത്തെ, സർവജ്ഞനോ സർവശക്തിമാനോ അല്ലാതെ ഒരാളിന് ഈ സൃഷ്ടി സാധ്യമല്ല. അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ചാണ് പറയുന്നത്, യതോ വായുമാനി ഭൂതാനി ജായന്തേ യനജാതാനി ജീവന്തി യത്പ്രയന്തി അഭിസംവിശന്തി ഭൃഗുർവൈ വാരണി വരണം പിതരം വസുസാര അതീഹി ഭവോ ബ്രഹ്മേതി. എല്ലാം നമ്മൾ പഠിച്ചതാണ്, ചർച്ച ചെയ്തതാണ്, അവിടെ പറയുന്നുണ്ടത്. അവിടെയാണ് സൃഷ്ടി നടക്കുന്നത്, അല്ലാതെ ഈ സാപേക്ഷികമായ തലത്തിൽ ഒന്നും നടക്കുന്നില്ല. ഇത് പരസ്പരം അപേക്ഷിച്ച് ഇങ്ങനെ നീക്കുന്നു. അപ്പോൾ ഈ സാപേക്ഷികമായ ജാഗ്രതയിൽ ഇങ്ങനെ ഈ വിഷയങ്ങളും വിഷയത്തെ ഗ്രഹിക്കുന്ന ഈ ബോധവും എവിടെ നിന്ന് വന്നു? അതിനെ പറയാൻ എന്താണ്? സർവജ്ഞനും സർവശക്തിമത്തുമായ ഈശ്വരന്റെ സൃഷ്ടിയാണിത് എന്ന് പറയാം. എവിടെ നിന്നാണോ ഈ സൃഷ്ടി സംഭവിക്കുന്നതാണ് ഈശ്വരൻ. അല്ലാതെ ഇവിടുത്തെ ഈ ബോധത്തിന് ഇവിടുത്തെ ഈ വസ്തുവിനെ സൃഷ്ടിക്കാൻ പറ്റില്ല, കാരണം ഇത് മറ്റേനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇതും അദ്വൈതത്തിൽ വളരെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാതെ വെറുതെ എന്റെ ബോധം സൃഷ്ടിച്ചാണ് ഈ കാണുന്നതെല്ലാം എന്ന് പറയുന്നതാണ് അദ്വൈതം എന്നൊക്കെ ധരിച്ചിരിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണ്. ബോധം സൃഷ്ടിച്ചാണെന്ന് പറയും, അപ്പോൾ അവിടെ ബോധം എന്താണെന്നും മനസ്സിലാക്കണം. അതിനാണ് പണ്ടുകിടുന്ന യേശ സർവീശ്വര യേശ സർവജ്ഞ യേശ അന്തര്യാമി സർവസ്യ പ്രഭാപ്യയോഹി ഭൂതാന എന്നെല്ലാം പറഞ്ഞല്ലേ. സർവീശ്വരനും സർവജ്ഞനായും സർവത്തിൻ്റെയും സൃഷ്ടിസ്ഥിതിക്ക് കാരണനായും ഇരിക്കുന്നവൻ. അതാണ് അവിടുത്തെ സർവജ്ഞത്വവും സർവശക്തിത്വമൊക്കെ എന്താണ്? അതിൻ്റെ തന്നെ സ്വരൂപമാണ്. ഈ ചൈതന്യത്തിൻ്റെ തന്നെ സ്വരൂപമാണത്. അതുകൊണ്ട് അതിന് സൃഷ്ടിയെല്ലാം നടത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പറഞ്ഞു എന്താണ്? സുഷുപ്തിയിൽ അവൻ സർവജ്ഞനായും സർവശക്തനായും ഇരുന്നു. അങ്ങനെ സർവജ്ഞനും സർവശക്തനായും ഇരിക്കുന്നവൻ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിയിലാണ് ബോധവും വിഷയവും വന്നത്. അതാണ് ജാഗ്രത്. അത് നമ്മളവിടെ വിശദീകരിച്ചതാണ്. ആ ഒരു കാര്യം ഒരു ഇവിടെ ഒരു പ്രധാനമായി പറയുകയാണ്. എന്തുകൊണ്ട് ഈ സാപേക്ഷത വന്നു? അറിവും വിഷയവും തമ്മിൽ, ബോധവും വസ്തുവും തമ്മിൽ പിരിച്ചു മാറ്റാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു പരസ്പര അപേക്ഷത്വം. അപ്പോൾ ഇതും പലർക്കും മനസ്സിലാകാതെ ശങ്കരാചാര്യരുടെ പേരിൽ ഒരു ആക്ഷേപം പറയുന്ന ഒന്നാണ്. ശങ്കരാചാര്യ ബ്രഹ്മസത്യം എന്ന് പറഞ്ഞ്, ജഗത്ത് മിഥ്യയെന്ന് പറഞ്ഞു, ബ്രഹ്മമെന്ന് പറഞ്ഞാൽ എന്താണ്? അറിവെന്ന് പറഞ്ഞു. അപ്പോൾ അറിവിൽ നിന്ന് പ്രപഞ്ചത്തെ വേറെ കളഞ്ഞു ശങ്കരാചാര്യർ. ഞങ്ങളുടെ ഗുരു പറയുന്നത് അറിവും പ്രപഞ്ചവും ഒന്നെന്നാണ്. ആ കാര്യം ശങ്കരാചാര്യർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യക്കാളും വലിയ ആചാര്യനാണ് ഞങ്ങളുടെ ഗുരു എന്നൊക്കെ വളരെ ആധുനികന്മാരായ പലരും ആരാധകർ പറയുന്നുണ്ട്. ശങ്കരാചാര്യർ പറഞ്ഞിരുന്നു ഒരു പടി മേലോട്ട് പറഞ്ഞു. ഇത് ശങ്കരാചാര്യർ പറഞ്ഞില്ലേ, ഇത് ശ്രുതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ സാപേക്ഷതയെക്കുറിച്ച്. ഇവിടെ അങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ബോധവും വിഷയം എന്ന് പറഞ്ഞ് വേർവിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടും എന്താണ്? പരസ്പരം അപേക്ഷമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ വേർതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടായത് വേർതിരിക്കാൻ കഴിയാത്തത്? ഇത് ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ഒരു തത്വത്തിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ഒരു തത്വത്തിൽ പ്രകടമായതാണ്. ഇതിലൂടെ എന്താ പറയുന്നത്? ഇതിലൂടെ ധ്യാനിക്കുക, ഉപാസിക്കുക, ഇതിനാധാരമായിരിക്കുന്ന തത്വത്തെ എന്നാണ് ഇവിടെ പറയുന്നത്. ആണ് പറയുന്നത് ബ്രഹ്മധർമ്മേണ സ്വധർമ്മേണ ബ്രഹ്മ ഉപാസന. സ്വധർമ്മം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്ത് തവ ഏതാ ദശൈവ ഭൂതമാത്ര, ഭൂതമാത്രകൾ പത്താണ്. അധിപ്രജ്ഞം ദശ, അധിപ്രജ്ഞം അതും പത്താണ്. പ്രജ്ഞാമാത്ര അധിഭൂതം, പ്രജ്ഞാമാത്ര അത് തന്നെയാണ് അധിഭൂതം. യദ്ധി ഭൂതമാത്ര ഏതാണോ ഭൂതമാത്രയായിരിക്കുന്നത്. ന സ്യു ന പ്രജ്ഞാമാത്ര സ്യു പറയുന്നു. ഈ ഭൂതമാത്രകളില്ലെങ്കിൽ യദ്ധി ഭൂതമാത്ര ന സ്യു, ഭൂതമാത്ര ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രജ്ഞാമാത്ര ന സ്യു, ഈ പ്രജ്ഞാമാത്ര ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചമില്ലേ ബോധമില്ല, ബോധമില്ലേ പ്രപഞ്ചമില്ല എന്ന് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അല്ല, എങ്ങനെ ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലേ പ്രപഞ്ചമില്ല, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഭൂതമാത്ര നസ്യു പ്രജ്ഞ മാത്ര നസ്യു, ഭൂതമാത്രകളില്ലെങ്കിൽ എന്നുവെച്ചാൽ പ്രപഞ്ചമില്ലെങ്കിൽ ബോധമില്ല. തിരിച്ച് യഥി പ്രജ്ഞാമാത്ര ന സ്യുഹു, ഈ ബോധമില്ലെങ്കിൽ ന ഭൂതമാത്ര പ്രപഞ്ചമില്ല എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ പരസ്പര അപേക്ഷ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ വേർതിരിക്കും? ഇത് ബോധമാണ്, ഇത് പ്രപഞ്ചമാണെന്ന് എങ്ങനെ വേർതിരിക്കും? വേർതിരിക്കാനും കഴിയില്ലെങ്കിൽ ഇത് അഭേദമാണ് എന്ന് പറയേണ്ടി വരും. ഈ അഭേദം എങ്ങനെ വന്നു അതാണ് അടുത്ത് പറയുന്നു. അത് തന്നെ വിശദീകരിക്കുന്ന ഹി അന്യതരത രൂപം കിഞ്ചന സിദ്ധി. അന്യതരത എന്ന് വെച്ചാൽ രണ്ടിലേതെങ്കിലും ഒന്നിന്റെ രൂപത്തെ സിദ്ധിക്കത്തില്ല മറ്റൊന്നില്ലെങ്കിൽ. നഹി അന്യതരത രൂപം, രണ്ടിലൊന്ന് അതാണ് അന്യതരം എന്ന് പറഞ്ഞു. രൂപം കിഞ്ചന സിദ്ധി, ഒരു തരത്തിലും ശ്രദ്ധിക്കത്തില്ല. ബോധം ഇല്ലയോ പ്രപഞ്ചം ശ്രദ്ധിക്കത്തില്ല, പ്രപഞ്ചമില്ലയോ ബോധം ശ്രദ്ധിക്കത്തില്ല. നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസം വരും, കാരണം നമ്മൾ നേരെ വേറെ രീതിയിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് ബോധത്തെ ആശ്രയിച്ചാണ് പ്രപഞ്ചം നിൽക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതും ശരിയാണ്, ബോധത്തെ ആശ്രയിച്ചാണ് പ്രപഞ്ചം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ബോധം എന്താണ്? സർവജ്ഞനും സർവശക്തിമത്വമായിട്ടുള്ള ബോധം ഏതിലാണോ ഈ പ്രപഞ്ചം പ്രകടമായത്, ഏതെന്നിലാണോ ഈ ബോധവും പ്രപഞ്ചവും നിൽക്കുന്നത് അത് എന്നിടണം. അതിനവിടെ ബ്രഹ്മമെന്ന് പറയും. ഇവിടെ ബാക്കിയുള്ളതെല്ലാം എന്താണ്? സൃഷ്ടിപ്പെട്ടതുകൊണ്ട് അതിന് പ്രജ്ഞാമാത്രയെന്നും ഭൂതം മാത്രയെന്നും പറയും. ഈ പ്രജ്ഞയും ഭൂതവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് കാണിക്കാനാണ് രണ്ടിടത്തും മാത്ര ചേർത്തിരിക്കുന്നത്. മാത്ര പ്രജ്ഞയോടും ചേരും, മാത്ര ഭൂതത്തോടും ചേരും. വാറിവിനെയും വിഷയത്തെയും ആർക്കും തന്നെ വേർതിരിക്കാൻ സാധ്യമല്ല. ഇവിടെ അതങ്ങനെയായിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അറിവിനെ വിഷയങ്ങളെ നിരോധിക്കാൻ ശ്രമിച്ചാൽ അറിവിനെയും നിരോധിക്കേണ്ടി വരും. സാധാരണ അങ്ങനെ സംഭവിക്കുന്നു. ഒരാൾ പറയുന്നു എനിക്ക് ശരീരബോധമില്ല എന്ന് പറയുന്നു. ശരീരബോധമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ബോധമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ശരീരബോധം ഇല്ലാതിരിക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? ശരീരബോധം എന്ന് പറയുന്നതിന് ശരീരത്തിൽ നിന്ന് മാറ്റാൻ ഒക്കത്തില്ല. പിന്നെ പറയുള്ളൂ ശരീരബോധം നഷ്ടപ്പെടണം എന്നൊക്കെ പറയുന്നു. എന്താ അതിന്റെ താല്പര്യം? അത് പറയുന്നത് പരമാർത്ഥമായിരിക്കുന്ന ആ ബോധത്തിൽ ഈ ശരീരത്തിനും ഈ ബോധത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ഈ ബോധത്തിൽ ശരീരത്തിന് നിലയില്ല, ഈ ബോധത്തിനും നിലയില്ല. ആ അർത്ഥത്തിലാണ് അത് പറയുന്നത്. അതിൽ പരമാർത്ഥമായിരിക്കുന്ന ആ ബോധം അത് ഈ ശരീരത്തിനോടോ ഈ ബോധത്തിനോടോ സംഘമില്ലാത്തതാണ്. ആ അർത്ഥത്തിലാണ് അത് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണോ ഇപ്പോ താൻ ശരീരമാണ് എന്നുള്ള ബോധം ദൃഢമായിരിക്കുന്നത്, അതിന്റെ സ്ഥാനത്ത് താൻ ശരീരമല്ല സച്ചിദാനന്ദമാണ് എന്ന ബോധമുണ്ടെന്നാണ് അതിന്റെ താല്പര്യം. അവിടെ താൻ ശരീരമാണെന്നുള്ള ബോധം ബാധിച്ചിരിക്കുന്നു. താൻ ശരീരമാണെന്നുള്ള ബോധം അസത്യമാണെന്ന് ബോധിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ താല്പര്യം. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയൊന്നുമില്ല. അല്ലെങ്കിൽ ശരീരബോധമില്ലെന്ന് പറഞ്ഞാൽ ശരീരവും കാണത്തില്ല. അതുകൊണ്ടാണ് ചത്തുപോയി കഴിഞ്ഞ പിന്നെ ബോധമില്ല, ശരീരമില്ല. മൃത ശരീരം എന്താണ്? അവിടെ ബോധമുണ്ടോ? ഇല്ല, അവിടെ ശരീരമില്ല. ചൈതന്യവത്തായിരിക്കുന്ന ശരീരത്തിലാണെങ്കിൽ അവിടെ ബോധമുണ്ട്, ശരീരമുണ്ട്. അപ്പൊ ശരീരബോധമില്ല എന്ന് പറയുന്നതിന് താല്പര്യമുണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. എനിക്ക് ശരീരബോധമില്ല, അല്ലെങ്കിൽ എന്റെ ഗുരുവിന് ശരീരബോധമില്ല എന്നൊക്കെ പറയുന്നത് ഈ തത്വത്തെ ഗ്രഹിക്കാതെ അസംബന്ധങ്ങൾ പറയുന്നതാണ്. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു അന്യതരത രൂപം കിഞ്ചന ന സിദ്ധിയെ? ഇതിലേതെങ്കിലും ഒന്നിനെ മാത്രമായി, കേവലം ഈ ബോധത്തെ മാത്രമായിട്ടോ കേവലം ഈ ശരീരത്തെ മാത്രമായിട്ടോ നിലനിർത്താൻ നിലനിൽക്കില്ല. ഇവിടെ പരസ്പരാപേക്ഷമാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ എന്താണ് തത്വം, എന്താണ് അതിന്റെ മഹത്വം പറയുക എന്നുള്ളതല്ല, പറയുന്നവന്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ പ്രയോഗിക്കും. അതിൽ കവിഞ്ഞതിന് കാര്യമൊന്നുമില്ല. തത്വത്തിന്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ അത് ഈ പറയുന്ന രീതിയിലാണ്, ഇവിടെ പറയുന്ന രീതിയിലാണ്. ഇന്നതാണ് തത്വം. അതിൽ അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ സ്വാനുഭവത്തിന് നിരക്കാത്തതായിട്ടോ ഒരു കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം അവനവന്റെ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. തന്റെ ഉള്ളിൽ ബോധമുണ്ടെങ്കിൽ ഇവിടെ ഈ ശരീരവും കാണും. ബോധമില്ലെങ്കിൽ ശരീരമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സുഷുപ്തി. അവിടെ ശരീരമില്ല, ബോധമില്ല. ആണ് പറയുന്നത് അന്യത്തരത രൂപം കിഞ്ചന സിദ്ധി ആയെങ്കിൽ ഒന്നിനെ മാത്രം നിർത്താൻ പറ്റില്ല. ഇനി അടുത്ത് പറയുന്നതാണ് പ്രധാനമായ കാര്യം. നിങ്ങൾ അദ്വൈതത്തെക്കുറിച്ച് പറയുകയും എന്നിട്ടിവിടെ ഒരു ബോധമുണ്ട്, അതിനാശ്രയിച്ചൊരു ശരീരമുണ്ട്, ഒരു ശരീരമുണ്ട്, അതിനാശ്രയിച്ചൊരു ബോധമുണ്ടെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ദ്വൈതത്തിലേക്കല്ലേ വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ദ്വൈതത്തെയാണ് ഉപാസിക്കേണ്ടത്, അതേ ഇതിലൂടെ അദ്വൈതത്തെ ഉപാസിക്കണോ ബ്രഹ്മത്തെ ഉപാസിക്കണോ? പറയുന്നു നോ ഏതത് നാനാ. ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് ഇത് നാനാ ആണെന്ന് ധരിച്ചു കളയരുത്, ഇത് പലതാണെന്ന് ധരിച്ചു കളയരുത്. അവിടെ വ്യക്തമായി പറയുകയാണ്. ഇവിടെ പറയുന്ന ആരാണ്? അന്യോന്യ അപേക്ഷം അപ്പി ഏത വിഷയ വിഷയിദ്വയം. ഈ വിഷയ വിഷയികൾ അന്യോന്യത്തെ അപേക്ഷിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ദ്വൈതപക്ഷവത് നാനാ. ദ്വൈതദൃഷ്ടിയിൽ നിങ്ങളതിനെ പലതെന്ന് പറയുമായിരിക്കും. ഈ വിശദീകരണം കേൾക്കുമ്പോൾ ബോധമൊന്ന് മറ്റൊന്ന് വിഷയം അതിനെ ആശ്രയിച്ച് ഇത് ഇതിനെ ആശ്രയിച്ചത് എന്നെല്ലാം പറയുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ ദ്വൈതദൃഷ്ടിയാണെങ്കിൽ അവനിതിനെ നാനാ എന്ന് പറയാം. പക്ഷെ അതല്ല, ദ്വൈതപക്ഷവും നാനാ വസ്തുത ഭിന്നം. വാസ്തവത്തിൽ ഇതിൽ ഭേദമില്ല അല്ലെ. നമ്മുടെ അനുഭവത്തിൽ അദ്വൈതം ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അനുഭവത്തിൽ ഭേദമുണ്ട്, പക്ഷെ പരമാർത്ഥത്തിൽ ഭേദമില്ല. അദ്വൈതം അത് പറയുന്നില്ല. എന്താണ്? നിങ്ങളുടെ അനുഭവത്തിൽ ഭേദമില്ലെന്ന് പറയുന്നില്ല. അനുഭവത്തിൽ ഭേദമില്ലെങ്കിൽ പിന്നെ ആരാരോട് ഉപദേശിക്കാൻ? അനുഭവത്തിൽ ഭേദമുള്ളതുകൊണ്ടാണ് ബോധമുള്ള ഗുരു ബോധമില്ലാത്ത ശിഷ്യനെ ഉപദേശിക്കുന്നത്. അനുഭവത്തിൽ ഭേദമുണ്ട്, പിന്നെന്തിനാ ഉപദേശിക്കുന്നത്? ആ ഭേദം സത്യമല്ല എന്ന് ബോധമുള്ളതുകൊണ്ട്. അത് ഉപദേശിക്കുന്നവന് ബോധമുണ്ട്, ഈ ഭേദം ഞാൻ നീ എന്നുള്ള ഈ ഭേദം സത്യമല്ല. പക്ഷെ ഭേദത്തെ അറിയുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ മിഥ്യാത്വത്തെ അറിയുന്നു. എന്നുവെച്ചാൽ അത് സത്യമല്ല എന്നറിയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ന വസ്തുത ഭിന്നം, പരമാർത്ഥ ഭേദമില്ല ഇവിടെ. എന്നുവെച്ചാൽ അനുഭവത്തിൽ ഭേദമുണ്ടെങ്കിലും, അനുഭവത്തിൽ ഭേദമുണ്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. കാരണം എല്ലാം ബ്രഹ്മമെന്നല്ലേ അറിയുന്നത്. എല്ലാം ബ്രഹ്മമെന്നറിയുമ്പോൾ പിന്നെ അനുഭവത്തിൽ എങ്ങനെയാണ് ഭേദം വരുന്നത്? എന്തിനാ ബ്രഹ്മം എന്ന് പറയുന്നത്? എല്ലാത്തിനെയും. അപ്പൊ എല്ലാം എന്ന് പറഞ്ഞാൽ നാനാ. ഈ നാനാ വസ്തുക്കളെയുമാണ് ബ്രഹ്മം എന്നറിയുന്നത്. എന്താ അറിവിന്റെ വിശേഷത? ഈ നാനാ വസ്തുക്കൾ നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇത് വിഷയമായും വിഷയമായും ഗ്രാഹ്യമായും ഗ്രാഹകമായും എല്ലാം അറിയപ്പെടുന്നുണ്ടെങ്കിലും വസ്തുത അതാനോട് പറഞ്ഞിരുന്നു പരമാർത്ഥത്തിൽ ന ഭിന്നം. പരമാർത്ഥത്തിൽ അതങ്ങനെയല്ല എന്നറിയുന്നു. അതിനെ പറയുന്നതാണ് ഒരേ സമയം ഭേദത്തിന്റെ പ്രതീതിയും അതേസമയം പരമാർത്ഥത്തിന്റെ ബോധവും. അതാണ് ആണ് ഗുരു ശിഷ്യന് ഈ വിദ്യ ഉപദേശിക്കാൻ കാരണം. ഭേദത്തിന്റെ പ്രതീതി എന്തുകൊണ്ട് പറഞ്ഞു? അത് സത്യമല്ലാത്തതുകൊണ്ട്. മുമ്പ് ഉണ്ടായിരുന്ന ഭേദപ്രതീതി, പക്ഷെ അത് സത്യപ്രതീതിയായിരുന്നു. ഇപ്പോഴത്തെ ഭേദപ്രതീതിയോ അത് അസത്യപ്രതീതി. എന്താ അസത്യപ്രതീതി എന്ന് പറയുന്നത്? അത് പ്രതീതമാകുമ്പോൾ തന്നെ അത് സത്യമല്ല എന്നുള്ള ബോധമുണ്ട്. അത് പ്രതീതമായില്ലെങ്കിൽ പിന്നെ അത് സത്യമല്ല എന്നുള്ള ബോധത്തിന്റെ ആവശ്യമില്ല. ശിഷ്യൻ മുമ്പിലില്ലെങ്കിൽ പിന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പ്രതീതമാകുമ്പോൾ തന്നെ, പ്രതീതി നിലനിൽക്കേ തന്നെ, നാനാത്വ പ്രതീതി നിലനിൽക്കേ തന്നെ അത് സത്യം അല്ല. മറിച്ച് എന്താണ്? സത്യം എന്താണെന്നറിയുന്നു. ഈ പ്രതീതിയുടെ സ്വരൂപമായിരിക്കുന്ന എന്തോ അതാണ് സത്യം. അതാണ് പറയുന്നത്. എന്താണ്? വസ്തുത ഭിന്നം ഗിന്ദു ഏകസ്മിൻ ഏവ ആരോപിതം. അത് പറയുന്നു ഏകസ്മിൻ ഏവ ആരോപിതം. അതാണ് ഈ സൃഷ്ടി. സർവജ്ഞനും സർവശക്തനുമായ ഒരാൾ സൃഷ്ടിച്ചു എന്നെല്ലാം പറയുമ്പോൾ അദ്വൈതത്തിൽ എങ്ങനെയാ ശരിയാകുന്നു? വീണ്ടും ഒരു സർവജ്ഞനും സർവശക്തനുമായ ഒരാൾ വേറെ വന്നില്ലേ? അപ്പൊ ആ രീതിയിൽ മനസ്സിലാകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. എന്താണ്? ഏകമായ തത്വത്തിൽ ഇത് ആരോപിതമാണ്. അവിടെ പ്രത്യേകിച്ചൊരു സൃഷ്ടികർത്താവ് വേണ്ട, പ്രത്യേകിച്ചൊരു സർവജ്ഞൻ വേണ്ട, പ്രത്യേകിച്ചൊരു സർവശക്തൻ വേണ്ട, ഒന്നും വേണ്ട. ഏകമായ തത്വത്തിൽ ഇതാരോപിതെന്ത്? ഈ ബോധവും പ്രപഞ്ചവും വിഷയിയും വിഷയവും ഗ്രാഹകനും ഗ്രാഹ്യവും ഒന്നിൽ തന്നെ അത് പ്രകടമാകുന്ന എങ്ങനെ? അത് മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലാക്കണമെങ്കിൽ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവിടെ എന്ത് ചെയ്യുന്നു? ശ്രുതി എന്ന് പറയുന്നു, രഥ രഥയോഗാൻ പഥ സൃജതേ. ആര്? തത്രായം സ്വയം ജ്യോതിഹി. ആ സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷൻ അവിടെ ഇതെല്ലാം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം അവിടെ തന്നിൽ ആരോപിതമായി. അത് കൊണ്ടുവന്നു കഴിയുമ്പം ഒരു ശ്രുതിയും പറയാതെ ഒരു ഗുരു ഉപദേശിക്കാതെ തന്നെ മനസ്സിലാകും, അവിടെ തന്നിൽ തന്നെ ആരോപിതമാണ്, അത് ആരോപിതമായതാണ്. അതുപോലെ ഈ ജാഗ്രത സ്വപ്നം എന്നല്ല പറയുന്നത്, ജാഗ്രത്തിൽ എങ്ങനെയാണോ എല്ലാ വിഷയങ്ങളും തന്നിൽ തന്നെ ആരോപിതമായത് അവിടെയും ഉണ്ടായിരുന്നു. ഗ്രാഹകനായിരിക്കുന്ന ബോധം അവിടെയുണ്ട്, ഗ്രാഹ്യമായിരിക്കുന്ന ഭൂതമാത്രകൾ, പ്രജ്ഞാമാത്രയും ഭൂതമാത്രയെല്ലാം അവിടെയുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വിവേചനം ചെയ്യുന്നതിനുള്ള വിവേകമുള്ള ജാഗ്രതയിലിരുന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു എന്താണ്? ഏകസ്മിൻ ആരോപിതം, ഏകമായ സ്വയം ജ്യോതിസായ ഈ പുരുഷനായ തന്നിൽ തന്നെ അത് ആരോപിതമാണ്. അതുപോലെ ഏകത്തിൽ ആരോപിതമായിരിക്കുന്നു. അപ്പോ ബ്രഹ്മത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കാണുന്ന ഈ പരസ്പരാപേക്ഷമായിരിക്കുന്ന ഈ ഭാവം, ബോധവും പ്രപഞ്ചവും, ഇതിലൂടെ ഇതിനാധാരമായിരിക്കുന്ന ഏകമായ തത്വത്തെ ധ്യാനിക്കുക, അത് ബ്രഹ്മധർമ്മത്തിലൂടെ ബ്രഹ്മത്തെ ധ്യാനിക്കുക. ഇവിടെ ബ്രഹ്മത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നതിന് പോലെ അവർ പറയുന്നത് ഇത് ബ്രഹ്മതത്വത്തെ സംബന്ധിച്ചുള്ള പരമാർത്ഥം തന്നെയാണ്. ബ്രഹ്മതത്വത്തിൽ ബോധവും പ്രപഞ്ചവും പരസ്പരാപേക്ഷമായി നിലനിൽക്കുന്ന തത്വം തന്നെയാണ്. പക്ഷെ ഇവിടെ ആ തരത്തിൽ ബ്രഹ്മജ്ഞേയമാണെന്ന് പറയുന്നതിന് പോലെ ഇവിടെ പറഞ്ഞു അത്തരത്തിലുള്ള ബ്രഹ്മത്തെ ഉപാസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജീവധർമ്മത്തിൽ, പ്രജ്ഞാധർമ്മത്തിൽ, ബ്രഹ്മധർമ്മത്തിൽ എല്ലാം ബ്രഹ്മത്തെ ഉപാസിക്കണമെന്നും പറയുന്നുണ്ട് എന്നാണ്. അത് ഭക്ഷ്യകാലം പറഞ്ഞു ഇത്യസ്യ അന്യോർത്ഥ. ഇങ്ങനെ ഒരർത്ഥമുണ്ട്. ഇതിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് ഭാഷ്യകാരം പറയുന്ന അർത്ഥമല്ല, പൂർവാചാര്യന്മാർ പറയുന്ന അർത്ഥമാണ്. നോ ഏത് നാനാ തത് യഥ. അതിന് ഇത് ബാക്കി വരുന്ന ഭാഗം നമ്മൾ മുമ്പ് വിശദീകരിച്ചാണ്. രഥസ്യ ആരേഷു നേമിരർപ്പിത നാഭു അര അർപ്പിത ഏതാഭൂതമാത്ര പ്രജ്ഞാമാത്ര അർപ്പിത പ്രജ്ഞാമാത്ര പ്രാണേ അർപ്പിത സയേഷ പ്രാണ ഏവ പ്രജ്ഞാത്മ. നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. രഥ നിയമിദൃഷ്ടാന്തത്തിലൂടെ ഇതെല്ലാം ഏകമായ തത്വത്തിൽ അർപ്പിതമായിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇത്യാദി ബ്രഹ്മധർമ്മ, ഇതെല്ലാം ബ്രഹ്മധർമ്മമാണ്. തസ്മാത് ബ്രഹ്മണ ഏവ ഏതത് ഉപാധിദ്വയധർമ്മേണ സ്വധർമ്മേണ ച ഏകം ഉപാസനം ത്രിവിധം വിവക്ഷിതം. അതുകൊണ്ട് ഇവിടെ എന്താണ്? ബ്രഹ്മ ഉപാസനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപാധിദ്വയധർമ്മേണ ജീവധർമ്മവും പ്രാണധർമ്മവും അതിലൂടെ, സ്വധർമ്മേണ ബ്രഹ്മധർമ്മത്തിലൂടെ ഏക ഉപാസനം ഒരു ഉപാസനയാണ്. ത്രിവിധം മൂന്ന് തരത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അന്യത്രാവി മറ്റു ചില സ്ഥലങ്ങളിലും മനോമയ പ്രാണ ശരീര ഇത്യാദോ ഉപാധിധർമ്മേണ ബ്രഹ്മണ ഉപാസന ആശ്രിതം. മറ്റു പല സ്ഥലങ്ങളിലും എന്താണ്? ഇങ്ങനെയുള്ള ഉപാധികളിലൂടെ ബ്രഹ്മത്തെ ഉപാസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങോട്ടുപടിയും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇഹാവിതദ്വിജ്യതേ, ഇവിടെയും അങ്ങനെ സ്വീകരിക്കാം. വാക്യസ്യ വക്രമ ഉപസംഹാരാഭ്യാം ഏകാർത്ഥത്വ അവഗമാ പ്രാണപ്രജ്ഞ ബ്രഹ്മലിംഗ അവഗമാശ. ഇവിടെ വാക്യങ്ങളിലും എന്താണ്? ഉപക്രമത്തിലും ഉപസംഹാരത്തിലും എല്ലാം എന്താണ്? ഒരു വാക്യാർത്ഥത്തെയാണ് ബോധിക്കുന്നത്. ഇവിടെ പ്രാണൻ, ജീവൻ, ബ്രഹ്മം മൂന്നർത്ഥത്തെയും ബോധിക്കുന്നതിനുള്ള ശബ്ദങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു എടുക്കാം. അത് ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ജ്ഞേയ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇവിടെ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മത്തെയാണ്. അതാണ് ഭാഷകാരൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ എന്താണ് തന്റെ മുഖ്യമായ പക്ഷം എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മം ഇവിടെ ജ്ഞേയമാണ്, അല്ലാതെ ഉപാസ്യമല്ല എന്നാണ് അതിന്റെ നിഗമനം. ഇതാണ് തസ്മാത് ബ്രഹ്മവാക്യമേത എന്ന് പറയുന്നത് ഒന്നാമത്തെ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇത് ജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണ്. ഉപാസ്യമല്ല. ഇതി സിദ്ധം, അതാണ് ഈ അധികരണത്തിന്റെ താല്പര്യം.